വിശ്വപ അതുപോലെ തന്നെ വേറൊരു ശബ്ദം മധുപ മധു പിപദീതി മധുപ സോമം പിപദീതി സോമപ അകാരാന്ത ശബ്ദങ്ങൾ കുറവാണ് അകാരാന്തത്തെ അപേക്ഷിച്ച് പുല്ലിംഗത്തിൽ ആകാരാന്തം കൂടുതൽ വരുന്നത് സ്ത്രീലിംഗത്തിലാണ് സീത രമ ബാല ഇതെല്ലാം ഈ ഒരു ശബ്ദം മനസ്സിലായാൽ അതുപോലെ ബാക്കിയെല്ലാം മനസ്സിലാവാം. ഇപ്പൊ സോമപ ശബ്ദത്തെടുക്കുക സോമപ സു എന്ത് സംഭവിക്കുന്നു? സോമപ സു അനുബന്ധലോപം സകാരസ്യരുത്വം വിസർഗം സോമപാഹ സോമപ ഔ ഇത്യത്ര വൃദ്ധിരേതി പ്രാപ്തു പ്രഥമയോ പൂർവസവർണ ഇതി വൃദ്ധിം ബാധ്യ പ്രാപ്തു ദീർഘാദ്യസിച്ച ഇതി നിഷേധേ പുന വൃദ്ധൌ സത്യം സോമപ്പൗ സോമപാദ്യസിത്യത്ര അനുബന്ധലോകേ സോമപ അസിതി സ്ഥിതേ പ്രഥമയോ പുറസവർണ ഇത്തനേന ദീർഘേ പ്രാപ്തേ ദീർഘാദ്യസിച്ചി നിഷേധേ ചെ സോമപ അസിത്യത്ര അകസവർണേ ദീർഘ ഇത്യനേന ദീർഘേ സോമപാഹ ഹേ സോമപാസു ഇത്യത്ര പൂർവത് ഹേ സോമപാഹ അത്ര സമ്പുദ്ധിലോപോ ന ഭവേത് കസ്മാത് ഹർസ്വാന്തസ്യ അഭാവാ ഹർസ്വാന്തംഗസ്യ അഭാവാത് ഏകന്തത്വ അഭാവാച്ച ഹേ സോമപോ ഹേ സോമപാഹ സോമപാ അം ഇത്യത്ര പ്രഥമയോ പൂർവസുവർണ ദീർഘേ പ്രാപ്തേ തം ബാധിത്വ അമിപൂർവിത്യനേന പൂർവരൂപേ ജാതേ സോമപാം ഇതി സിദ്ധ്യതി സോമപ ഔ ഇത്യത്ര പുറവത് വൃദ്ധൌ സത്യം സോമപ സോമപ സത് ഷസ് ഇത്യത്ര അനുബന്ധലോപേ സോമപ അസ് ഇതി സ്ഥിതേ അത്ര ഭസഞ്ജക സ്വാദ് കേന സൂത്രേണ യജിഭം ഇത്യനേന ഭസഞ്ജക സ്വാദ് ആതോ ധാതു ഇത്യനേന വിശ്വപ ഇത്യസ്യ ആകാരസ്യ ധാത്വകാരരൂപത്വാ അത്ര വിശ്വപ ഇതി ശബ്ദസ്യ പ്രാതിപദികത്വേതി വിശ്വപ ഇത്യസ്യ പ്രാതിപദികസ്യ അന്തിമ പ ഇതി ശബ്ദസ്യ ധാതുത്വം അസ്തി കസ്മാത് പിബന്ധ വിദന്ധ വിദന്ധ ധാതുത്വം ന ജഹതി ഇതി പരിഭാഷയ ധാതുവാധോന ലോപേ ജാതേ വിശ്വപ് അസീനമൽപരേണ സംയുജ്യത ന്യായേന വിശ്വപസ് സ്ഥിതിസ്ഥിതേ പസ് ഇത്യസ്യ പദാന്തത്വ സകാരസ്യ സജുഷോ ഋത്വേ വിസർഗേ ച വിശ്വപഃ വിശ്വപാട ഇത്യത്രാപി ഭസ്വപ്ന സത്വാദ് ആതോ ധാതുഃ ഇതി ആകാരസ്യ ലോപേ ച വിശ്വപായിതി അത്ര സോമപ സോമപായിതി അത്ര പദസപ്ന പ്രാപ്തായാം കേന സൂത്രേണ വിശ്വപാട ഇത്യത്ര വിശ്വപായിത്യ അംഗസ്യ പദസപ്നായാം പ്രാപ്തായാം സ്വാദിഷോ അസർവനാമസ്ഥാനേ ഇതി പദസഞ്ജ്ഞായാം പ്രാപ്തായാം അപി അത്ര യജിഭം ഇതിനേന ഭസപ്ഞാ ഏവ ഭവതി കസ്മാത് ഹേതോഃ ആകടാരാദേക സപ്ഞാ ഇതിനേന നിയമേന അത്ര സപ്ഞാദ്വയസ്യാപി പ്രാപ്തിസത്വേപി പരത്വാ നിരവകാശത്വാച്ച ഭസജ്ഞ ഏവ ഭവതി പദസജ്ഞ വിശ്വപാഭ്യാം ഇത്യത്ര സാവകാശ ഭവതി അത്ര അജാതിപ്രത്യയഭാവ എത്ര അജാതിപ്രത്യ സ്വാദിഷു മധ്യേ എത്ര അജാതിപ്രത്യ വർത്തത തത്ര പൂർവസ്യ അംഗസ്യ ഭസജ്ഞ സ്വാദിഷു മധ്യേ എത്ര പരത്ര അലാദിപ്രത്യയോ വർത്തതെ തത്ര പൂർവസ്യ അംഗസ്യ പദസപ്ന ഏതതപി സർവനാമസ്ഥാനം വിഹായ ഏവ സംഭവതി കേന സൂത്രേണ സർവനാമസ്ഥാന വിധീയതെ സുടന്മംസ്യ ഇത്യനേന സൂത്രേണ സ്വാദി പഞ്ചവചനസ്യ സർവനാമ സപ്ഞായാം സിദ്ധായാം തത്വപരിസ്ഥിതാനാം പ്രത്യയാനാം ഏവ അത്ര പ്രതിഭം സ്വാദിഷ സർവനാമസ്ഥാനേ ഇതി സൂത്രദ്വയേപി പദസഞ്ജ്ഞ ഭസജ്ഞ നിമിത്തത്വേന പരിഗണ്യത്തെ അനമുസ്തേന സർവനാമസ്ഥാനേ സിദ്ധേ സ്വാദി പഞ്ച പ്രത്യയാന പൂർവത്ര അംഗസ്യ പദസഞ്ജ്ഞ ഭസജ്ഞാവാപി ന സിദ്ധ്യതി അവശിഷ്ടാനാം ശസ് ഇത്യാദി പ്രത്യയാനാം പരേ പൂർവത്ര അംഗസ്യ പദസഞ്ജ്ഞാവാ ഭസഞ്ജ്ഞാവാ ഭവേത് എന്നിട്ടത്ര സോമപ മധുവ ഇത്യാദി സ്ഥലേഷു ടാ ഇതി സ്ഥിതി പൂർവസ്യ ഭസഞ്ജ്ഞായേവ പരത്ര അജാതി പ്രത്യയത്വ സോമപാഭ്യാം ഇത്യത്ര പദസഞ്ജ്ഞ അസ്തി പൂർവത്ര ഹിന്ദു പദസഞ്ജ്ഞ നിമിത്തകസ്യ വിധേരഭാവ കിഞ്ചിത് കാര്യം അത്ര ന ഭവതി സോമപാഭ്യാം ഇത്യേവ രൂപം സോമപാ ഭീ ഇതി പ്രതിയ ബഹുവിനെ സോമപാ ഇങ്ങേ ഇത്യത്ര അനുബന്ധലോപേ സോമപായേ ഇതി സ്ഥിതി പൂർവത്ര ആത്മോദ്ധാതുഃ ഇത്യനേന അംഗസഞ്ജ്ഞാ നിമിത്തക ആകാരലോപേ ജാതേ സോമപേ ഇതി സിദ്ധി സോമപാഭ്യാം സോമപാഭ്യഃ സോമപാ പഞ്ചമ്യഗവേനെ ങസി ഇത്യത്രാഭി അനുബന്ധലോപേ സോമപാ ഇത്യസ്യ ആകാരസ്യ ലോപേ സോമപസ് ഇത്യത്ര ഋത്വേ വിസർഗേ ച സോമപഃ ഇതി പഞ്ചമീ ദിവജനെ സോമപാഭ്യാം ബഹുവിനെ സോമപാഭ്യഃ ഷഷ്ടി ഏകവിനെ അഭി സോമപ അസ് ഇത്യത്ര സോമപ ഇത്യസ്യ ആകാരസ്യ ആതോ ധാതോഃ ഇത്യനേന ലോപേ ജാതേ സോമപസ് ഇതി ഋത്വേ വിസർഗേ ച സോമപഃ ഷഷ്ടി ദിവനെ സോമപ ഓ അസ് ഇത്യത്രാഭി അജാതി പ്രത്യയ പരത്വാത് പൂർവത്ര ആതോ ധാതോഃ ഇത്യനേന ആകാരലോപേ സോമാപ് ഓസ് ഇത്യത്രാഭി ഋത്വേ വിസർഗേ ച സോമപോഹോ ഇതി സോമപ ആം ഇത്യത്ര ഹ്രസ്വ അന്ത അംഗഭാവാത് നുടഭാവേ സോമപ ആം ഇത്യത്ര അജാതി പ്രത്യയ പരത്വാത് പൂർവത്ര ആകാരസ്യ ലോപേ സോമപ് ആം സോമപാം ഇതി രൂപം സോമപ ങീ ഇത്യത്രാഭി അനുബന്ധ ലോപേ ധാതുത്വാത് ആകാരസ്യ ലോപേ ച സോമപ് ഈ ഇത്യത്ര സോമപി ഇതി സിദ്ധ്യതി സോമപ ഓസ് ഇത്യത്ര ആകാരലോപേ സോമപോസ് ഇത്യത്ര ഋത്വേ വിസർഗേ ച സോമപോഹോ സോമപാസു ഇത്യത്ര പദകാര്യം ഭസഞ്ജ്ഞാകാര്യം ച നാസ്തി സോമപാസു അത്ര ഷത്വസ്യ നിമിത്ത അഭാവാത് ഷത്വമഭി ന ഭവേത് സോമ പാസു വിശ്വപാവത് ഏവം സംഗത്മാ ഇത്യാദി ശബ്ദരൂപാണി ജ്ഞേയാനി അടുത്ത് ധാതുഹയും ഇവിടെ ധാതു എന്നെന്തിനു പറഞ്ഞു? കാരണം ആകാരാന്തത്വേവി അത്ര ധാതുത്വ അഭാവാത് ധാതു നിമിത്തക ആകാരലോപോ ന സിദ്ധ്യതി. ഇവിടെ ഹാഹാൻ, ഇവിടെ ഒരു ശബ്ദമാണ് ഹാഹാ ശബ്ദം. ഹാഹാ ഹൂഹു എന്നെല്ലാം പറയുന്നത് ഗന്ധർവന്മാരുടെ പേരുകളാണ്. ഗന്ധർവന്മാരെന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ സദസ്സിൽ സ്ഥിരം പാട്ടുകാരാണ്. അല്ല, ഒരാളെപ്പോഴും പാടുന്നു ഹാ ഹാ ഹാ ഹാ എന്നാണ്, അതുകൊണ്ട് അയാൾക്ക് പേര് കിട്ടി ഹാഹാ. ഒരാളെപ്പോഴും പാടുന്നു ഹു ഹു ഹു ഹു എന്നാണ്, കാരണം അയാളുടെ രാഗം. ഞാൻ പാടും പോലെ തന്നെ നല്ലവണ്ണം പാടും, അതുകൊണ്ട് പേര് കിട്ടി ഹൂ ഹു. ഇങ്ങനെ പലതരത്തിൽ ഹോ ഹോ ഗന്ധർവനുണ്ട്, ഹൈ ഹൈ ഗന്ധർവനുണ്ട്, പലതരത്തിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഗന്ധർവന്റെ കാര്യം മാത്രമേ പറയുന്നു, ഹാഹാ ഗന്ധർവൻ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങൾ? ഹാഹാ എന്നിരിക്കുന്നു. ഇവിടെ ഇതൊരു രൂഢ ശബ്ദമാണ്. എങ്ങനെ പേര് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു കഥയെ നമുക്ക് പറയാൻ പറ്റും. പാടുന്നത് ഹാഹ. അങ്ങനെ ആ പേര് കിട്ടി. നമ്മുടെ ഈ പല ഭാഗവതന്മാർക്കും അങ്ങനെ രാഗത്തിൻ്റെ പേരിൽ പേരുകൾ ചിലർ അറിയപ്പെടുന്നുണ്ട്. ശങ്കരാഭരണം ഇന്ന ഭാഗവതർ എന്നൊക്കെ പറയാറില്ലേ? ആ ശങ്കരാഭരണ ശങ്കരശാസ്ത്രി, അതുപോലെ ഹാഹാ ഗന്ധർവൻ. അങ്ങനെ രാഗത്തിൻ്റെ പേരിലൊരു പേര് കിട്ടിയ ആളാണ്. ഷഡ്കാലമാരാർ കേട്ടിട്ടില്ലേ? ഏ അതെ തന്നെ, ഷഡ്കാല ഗോവിന്ദമാർ. അതുപോലെ പിന്നെ ദേവന്മാർക്കെന്താ രാഗത്തിന്റെ പേരിൽ പേര്. ഇപ്പൊ ഹാഹാസു എന്നിരിക്കുമ്പോ ഇവിടെ എന്ത് വരുന്നത്? രൂഢശബ്ദമുണ്ട്, ഇവിടെ ധാതുത്വമല്ല. ഹാഹാസു എന്നിരിക്കുമ്പോ എന്ത് സംഭവിക്കും? ഗന്ധർവൻ എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു പേടി. ഇവര് ശബ്ദമാണ്, കൂടുന്ന ഗന്ധർവനൊന്നും അല്ല, ആരും പേടിക്കണ്ട. ഹാഹാസു ഒരുത്ത വിസർഗം വന്നു, ഹാ ഹാ ഹാ, ഒരു ഹാ ഇവിടെ വരും, ഹാ ഹാ ഹാ അങ്ങനെ വരും. ഹാ ഹാ ഹാ ആവുന്നിരിക്കുന്നിടത്ത് വൃദ്ധി. പേടിക്കാൻ എന്തിരിക്കുന്നു? ഹാ ഹോ ഹാഹാസ് ജസ് എന്നിരിക്കുന്നിടത്ത് പൂർവസവണ ദീർഘം വരും, അവസവണ ദീർഘം വരും. ഏതാണ്? പൂർവസവർണ ദീർഘം വരുമെന്ന് പറയുന്നു. അതേ അഗസ്തവർണ ദീർഘം വരും. ഏതാ വരുന്നത്? എന്തുകൊണ്ട്? ദീർഘ ദീർഘ ദീർഘാജസിച്ച എന്ത് ചെയ്യുന്നു? ആ പൂർവസവർണ ദീർഘത്തെ നിഷേധിച്ചു, അഗസ്തവർണ ദീർഘം. ഹാ ഹാ ഹാ ഹേ ഹാ ഹാ ഹേ ഹാ ഹോ ഹേ ഹാ ഹാ ഹാ. പഴയതാണ്, ഇവിടെ പുതിയ സൂത്രമൊന്നും പ്രവർത്തിക്കുന്നില്ല. പഴയ സൂത്രങ്ങൾ ഓർത്താൽ മാത്രം മതി. പുതിയൊരു രൂപം ശ്രദ്ധിക്കുന്നു എന്ന് കരുതണ്ട. പഴയ സൂത്രങ്ങൾ നമ്മൾ ഓർത്താൽ മാത്രം മതി. ഹഹ അമ്മന്നിരിക്കുന്നിടത്ത് അമ്മിപ്പൂർ. എന്തുകൊണ്ട് പൂർവസവർണ ദീർഘം വന്നില്ല? അപവാദമായി. ഹഹാം ഹഹ ഔ ഹഹോ ഹഹസ് എന്തുവരുന്നു? അഗസ്തവർണ ദീർഘം വരുമോ പൂർവസവർണ ദീർഘം വരുമോ? എന്തുകൊണ്ട്? ഇവിടെ ജസ് അല്ല, പിന്നെന്താ? രാമാനന്ദ സൂത്രം വന്നു, അതോ അഗസ്തവർണ ദീർഘ? ആ നിഷേധമില്ലാത്തോണ്ട് ശരി. എന്നാ വന്നോട്ട്, അത് പേടിക്കുന്നതിനാ? ആരെയാ ഭയപ്പെടുന്നത്? പാണിനിയാണോ, എന്നെയാണോ, അതേ പുസ്തകത്തെയാണോ? ഹഹാൻ ഇവിടെ എന്തുവരും? ഹഹാൻ എന്നുള്ളത് നഗാരത്തിന് ലോകം വരുന്നില്ല. എന്തുകൊണ്ടാണ്? പദാന്തമാണല്ലോ ഹഹാൻ. ഹഹാൻ നഗാരം പദാന്തത്തിലല്ലേ? എന്താണ് ലോകം വരാത്തത്? എല്ലാവരും ഈ മേളിൽ ഉത്തരത്തിന് നോക്കുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? നഗാരത്തിന് എന്തുകൊണ്ട് ലോകം വരുന്നില്ല? എന്തോ ഒരു മുഴക്കം മാത്രം കേട്ടു. എന്താണ്? പദാന്തസ്യ നഗാര ലോകത്തെ അല്ല അത് നിഷേധിക്കുന്നത്. നഗാര ലോകത്തെ നിഷേധിക്കുകയല്ല അത് ചെയ്യുന്നത്. അതെന്താണെന്ന് അടുത്ത് ചോദിക്കും. ഇപ്പൊ ചോദിക്കുന്നത് എന്തുകൊണ്ട് നഗാരത്തിന് ലോകം വന്നില്ല എന്നാണ്. ലോപിക്കാമല്ലോ. ഇവിടെ നഗാരം എങ്ങനെ വന്നു? സസിന്റെ സകാരത്തിന് നഗാരം വന്നു. സസിന്റെ സകാരത്തിന് നഗാരം വന്നു കഴിയുമ്പോൾ സസിലെ സകാരം ഒന്നുകൊണ്ട് ലോപിച്ചില്ല. സസിന്റെ സകാരം എന്തുകൊണ്ട് ലോപിച്ചില്ല? എങ്ങനെ? നവിഭക്തു തുസ്മ നവിഭക്തു തുസ്മ എന്ത് ചെയ്തു അവിടെ? എങ്ങനെയാ സകാരത്തിൽ ലോകം പ്രാപ്തമായത്? ലോകം പ്രാപ്തമായാലേ പറ്റൂ. ഹലന്ത്യം അത് ഉപദേശമാണ്. അന്ത്യത്തിൽ ഹലിന് ലോകം വരണം, പക്ഷെ അതിനെ നിഷേധിച്ചു. ഏത് സൂത്രം? നവഭക്തു തുസ്മ. ശരി, അവിടെ നഗാരം വന്നു, നകാരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് നകാരം വിഭക്തിയിലെ നകാരമാണോ? എങ്ങനെ? സ്ഥാനവിധ ആദേശോ അല്ലെങ്കിൽ വിധു പ്രകാരം ഇത് ആദേശമായ നകാരവും ഭക്തിയിലെ നകാരമാണ്. അപ്പൊ ഇതിന് എന്തു വരാം? നകാരലോകം പ്രാപ്തമാകാം. ഏ സൂത്രം കലന്തിസഞ്ജമെന്ന് തസ്ലോകി. പക്ഷേ വരുന്നില്ല. എന്തുകൊണ്ട്? നവഭക്തോ തസ്മാ തൂ തവർഗത്തിൽപ്പെടുന്നാണ് നകാരം. ഉപയോഗിക്കുന്നില്ല. പിന്നെ പദാന്തസ്യ സൂത്രം എന്താ ചെയ്യുന്നത്? നത്വം നിഷേധിക്കുന്നു. ഇവിടെ നത്വത്തെ നിഷേധിക്കുമോ? ഇവിടെ നത്വത്തെ ഇവിടെ നിഷേധിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ നത്വം പ്രാപിക്കുന്നില്ല. കാരണം നത്വത്തിന്റെ നിമിത്തങ്ങൾ ഇവിടെ ഇല്ല. നത്വത്തിന്റെ നിമിത്തം എന്താണ്? ഋഷാഭ്യാം. ഋഷകളില്ല, ഹഹാനെന്നാണ്. അതൊക്കെ പഴയ സൂത്രങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ്. അതൊക്കെ മറന്നു. ഹഹാട്ട എന്നുള്ളത് ടാങ് സിംഹസായിനാസ്യാഹന് വരേണ്ടത്, പക്ഷെ ഇവിടെ വരുന്നില്ല. എന്തുകൊണ്ടാണ്? അതെന്തോണ്ടാവും. പക്ഷെ ഇവിടെ ബസഞ്ജയാണോ പദസഞ്ജയാണോ? ബസജ്ഞ. ഏ സൂത്രപ്രകാരം? രജിപം. പക്ഷെ ആകാരം ലോപിക്കുമോ? ഇല്ലയോ. എന്തുകൊണ്ട്? ധാതുവല്ല. ഇവിടെ ധാതുത്വമില്ല. നേരത്തെ പറഞ്ഞത് ഒരു രൂഢ ശബ്ദമാണ്. ഇതിനെങ്ങനെയാണ് പ്രാതിസഞ്ജ വന്നത്? അർത്ഥവത ധാതുരപ്രത്യ പ്രാതിപര്യം. ലോപിക്കില്ലെങ്കിൽ ഹാ ഹാ ആന്നിരിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? അത് സവർണി ദീർഘ മുമ്പ് പഠിച്ച സൂത്രം ഓർത്തുക മാത്രം മതി. ഹാഹാ ഹാഹാഭ്യാം ഹാഹാഭി ഹാഹാഭ്യാം സുഭിച്ച വരുമോ? എന്തുകൊണ്ട്? ഹാഹാഭിഹി അതോ ബിസൈസ് വരുമോ? ഇല്ല. അടുത്ത് ഹാഹാ ങ്ങേ അനുബന്ധം ലോപിച്ചു. ഹാഹാ എന്നിരിക്കുമ്പോ ഇവിടെ പദസഞ്ജയാണോ ബസഞ്ജയാണോ? ബസജ്ഞ. പക്ഷെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ എന്തോ ഒരു ഹാഹാ എന്നിരിക്കുന്നിടത്ത് വൃദ്ധി വന്നു. ആ എക്ക് ഏകാദേശമായി വൃദ്ധി വരുമ്പോൾ ഏ സൂത്രോടെ വരുന്നു? സ്ഥാനാന്തരമോ വരും. എന്നിട്ട് വൃദ്ധിസഞ്ജ വിധിക്കുന്ന ഏ സൂത്രമാണ്? വൃദ്ധിരേതിയാണോ വൃദ്ധിസപ്ഞ വിധിക്കുന്നത്? വൃദ്ധിരാദേശിച്ച് മാറിപ്പോരുത്. അത് വൃദ്ധിയെ വിധിക്കുന്നതാണ്. അപ്പൊ വൃദ്ധിയെ വിധിക്കുന്ന സൂത്രമാണ് വൃദ്ധിരേചി. വൃദ്ധിസപ്ഞയെ വിധിക്കുന്ന സൂത്രമാണ് വൃദ്ധിരാദൈച്ച്. ഇതാണ് ഇവിടെ വൃദ്ധി വന്നത്. ഏ സൂത്രപ്രകാരം? വൃദ്ധിരേചി. വൃദ്ധിസപ്ന കിട്ടിയത് ഏ സൂത്രപ്രകാരം? മാറിപ്പോരുത്, തിരിഞ്ഞു പോരുത്. ഹൈ ഹഹാഭ്യാം ഹഹാഭ്യ. അടുത്ത് ഹാഹാ നസി. നസിയിൽ അസി ശേഷിക്കും. ഹാഹാ അസ് എന്നിരിക്കുമ്പോ സൂത്രം വരും. എന്താണ് അകസവർണി ദീർഘ? പഴയ സൂത്രം അവർക്ക്, പുതിയ സൂത്രം ഒന്നുകൂടെ ഇല്ലല്ലോ. ആയുടെ പരത്തിലായിരുന്ന ദീർഘം വരും. ഋത്വവിസർഗം വരുമ്പോ സകാരത്തിന് ഇസഞ്ജ ഒന്ന് ലോപിക്കുന്നില്ല. ഏ സൂത്രം? വ്യക്തിസഞ്ജ വിധിക്കുന്ന സൂത്രം ഏതാണ്? വ്യക്തിഷ്ഠ. അതൊക്കെ ഓർത്തിരിക്കുന്നു. പഞ്ചമി ഷഷ്ടി അസ് അവിടെ എന്തു വരുന്നു? അതസവണ്ണി ദീർഘ. പുതിയ സൂത്രം ഒരിടത്തില്ലെങ്കിൽ പഴയതേത് വരുന്നു നോക്കിയാൽ മതി. ആയുടെ പരത്തിൽ ആയിരുന്നാൽ എന്ത് വരും? അത് സവർണി ദീർഘ വരുന്നു. ഹാഹാസ് സകാരത്തിനെടുത്ത് വിസർഗം വന്നാൽ ഓസ് എന്തുവരും? വൃദ്ധിരേചി. ആയുടെ പരത്തിൽ ഓ ഇരുന്നാൽ വൃദ്ധിയെ വരാനുള്ളൂ. ആ ഓക്കൂടെ എന്തുവരും? ഔ ഹാ ഹൗ പിന്നെ ഒരു വിസർഗം എന്ന് വരും. എന്തുവരുന്നു? അകസവർണ ദീർഘ. ആയുടെ പരത്തിലാവുന്ന വേറൊന്നുമില്ല വരാൻ. ആം അഗോസവർണി ദീർഘ ആഹാം. അവിടെ ഹ്രസ്വന്ന അധ്യാപകം ഒന്നിട്ട് വരുന്നില്ല. എന്തുകൊണ്ട്? ഹ്രസ്വമല്ല. ഹാ ഹാ നീ നീയിൽ ഈ ശേഷിക്കും. ഹാ ഹാ ഈന്നിരിക്കുമ്പോ ഏത് സൂത്രം വരും? ഹാ എന്റെ പരത്തിൽ ഈ ഇരുന്ന് കഴിഞ്ഞാൽ ഗുണം വരും, വേറെ ഒന്നും വരാനില്ല. ഹാ ഹേ ഹാ ഹാ ഓസ് വൃദ്ധി ഹാ ഹൗ ഹാ ഹാ സു. ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ട്. ഹാ ഹാ എന്ന് പറയുന്ന ഒരുപാട് ശബ്ദം എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒരു ശബ്ദം എടുക്കാൻ കാരണം ആകാരാന്തത്തിൽ പുല്ലിംഗ ശബ്ദങ്ങൾ കുറവാണ്, പിന്നെ വരുന്നത് ഈ സമസ്ത പദങ്ങളും മറ്റുമാണ്. ഇതുപോലെയുള്ള പാ ധാതുവിന്റെ രൂപങ്ങൾ വന്ന് സമസ്ത പദങ്ങളും മറ്റും വരുമ്പോഴേ വരും. അതുകൊണ്ട് പുല്ലിംഗം ആകാരാന്തത്തിൽ അധികമൊന്നും നോക്കാനില്ല, ഉപയോഗത്തിൽ വരുന്നത് വളരെ കുറച്ചാണ്. ഇതുപോലെ സോമപ സോമപ്പാ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയാണ് സോമപ്പ കൂതപ്പാപ്പ യജ്ഞ രഷ്ട്വ സ്വർഗതിം എവിടെയായിട്ട്? ആ അവിടെയുണ്ട്. തപരം എന്താ? നേരത്തെ പറഞ്ഞല്ലോ എന്താണ് തപരം ചെയ്തിരിക്കുന്നത്. അക്ഷര സമാമനായത്തിലെ വർണ്ണങ്ങളാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്? അല്ലാത്തടത്ത് തപരം ചെയ്തിരിക്കുന്നത് അസന്ദേഹാർത്ഥം. അങ്ങനെ ആന്ന് പറയുന്നതിനൊന്നും ഉച്ചരിക്കണ്ടേ? ആന്ന് പറയുന്നതിനെ ഉച്ചരിക്കാൻ വേണ്ടി ഒന്ന് ഉച്ചരിക്കണമല്ലോ. സൂത്രത്തിൽ അത് പ്രയോഗിക്കണ്ടേ? ആ പിന്നെ ആന്ന് പറയുന്നത് സ്വരമാണ്, അതിനെ പദമാക്കണമെങ്കിൽ ആയെ അനുകരിച്ചൊക്കെ എടുക്കണം. അനുകരിച്ച ആ കൊണ്ട് അതിനെ പദമാക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്തു? ആത്ത എന്നൊരു ശബ്ദം ഉണ്ടാക്കി, അതിന് ആത്ത എന്നൊരു ശബ്ദം ഉണ്ടാക്കി അതിന് പദമാക്കി. കേവലമായ ആകാരത്തെയും നിർദ്ദേശിക്കാം, പക്ഷെ അത് അനുകരണ ശബ്ദമാണ്. ഇതിലൊക്കെ ഈ രണ്ടു പക്ഷങ്ങളുണ്ട്. അപ്പോൾ ഉച്ചാരണത്തിനുള്ള സൗകര്യത്തിന് വേണ്ടി എന്ന് പൊതുവെ പറയും. ഇപ്പൊ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ പല പല പക്ഷങ്ങൾ വരും. പറയുന്നതിന് എന്താണ്? അക്ഷര സമാമനായത്തിൽ പറഞ്ഞിരിക്കുന്ന വർണ്ണങ്ങൾ ഒഴികെ തകപ്രകാരം കണ്ടുകഴിഞ്ഞാൽ അത് ഉച്ചാരണാർത്ഥമെന്ന് ഗ്രഹിക്കണം. അതങ്ങനെ ഒരു കൂട്ടർ വ്യാഖ്യാതാക്കളോട് ചിലത് പറയും. അങ്ങനെയല്ല, ഈ ആത്ത പോലെയുള്ളിടത്തും തകാരം വച്ചിരിക്കുന്നത് തപരം തന്നെയാണ്, തത്കാലത്ത് ഗ്രഹിക്കാനാണ്. അങ്ങനെ വേറൊരു പക്ഷമുണ്ട്. അത് ഓരോരോ പക്ഷം അനുസരിച്ച് നമ്മൾ ഏത് പക്ഷം നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അക്ഷര സമാമനായത്തിന്റെ ക്രമം അനുസരിച്ചാണ് ശബ്ദങ്ങളെ നിർദ്ദേശിക്കുന്നത്. ഐ ഒന്ന് എറിലേക്ക് ഏവവും അച്ച് അതിൽ ആയുടെ എല്ലാം പറഞ്ഞു. ആയുടെ എല്ലാം എന്ന് പറയുമ്പോൾ ഒന്ന് ഹ്രസ്വ അകാരാന്തമായ ശബ്ദം, അതിൽ തന്നെ പിന്നെ സർവനാമ ശബ്ദം, അങ്ങനെ രണ്ടെണ്ണം. പിന്നെ അതിൽ തന്നെ വേറൊരു ശബ്ദം വന്നു, ഏതാണ്? വിശേഷിച്ചു വന്ന ഏത് ശബ്ദമാണ്? നിർജ്ജര ശബ്ദം എന്നുവെച്ചാൽ അതൊരു സമസ്ത പദമാണ്, അതിന് ചില പ്രത്യേകതകളുണ്ട്. സമാസത്തിൽ ഒരു ആകാരാന്ത ശബ്ദം ആകാരമായി മാറി അതെങ്ങനെയാ പ്രവർത്തിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിർജ്ജര ശബ്ദത്തെ പറഞ്ഞത്. രാമശബ്ദം പറഞ്ഞിട്ട് ആകാരാന്തം, പിന്നെ എന്തിനാ നിർജ്ജര ശബ്ദം പറഞ്ഞു? രാമശബ്ദം എന്ന് പറയുന്ന ഒരു പദം, നിർജ്ജര എന്ന് പറയുന്ന ഏതോ രണ്ട് പദങ്ങൾ കൂടി ചേരുന്ന ഒരു സമസ്ത പദമാണ്. തൽക്കാലം അത് അകാരാന്തമാണെങ്കിലും അത് ഒരു അകാരാന്ത ശബ്ദം അകാരമായി മാറിയതാണ്. അങ്ങനെ വരുന്നിടത്ത് എന്തെല്ലാം പ്രത്യേകത വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അകാരാന്തത്തിൽ നിർജ്ജര എടുത്ത് കാണിച്ചത്. പിന്നെ അകാരാന്തത്തിൽ തന്നെ സർവനാമ ശബ്ദങ്ങൾ വരുമ്പോൾ എങ്ങനെ മാറ്റം വരുന്നു, സ്മൈ, സ്മിൻ, സ്മാ, വ്യത്യാസങ്ങളൊക്കെ എങ്ങനെ വരുന്നു അതിനുവേണ്ടി അത് പറഞ്ഞു. പിന്നെ അകാരാന്തം അതിൽ രൂഢശബ്ദമായിരിക്കുന്ന ഭാഗയും വ്യുത്പന്ന ശബ്ദമായി എന്നപ്പോൾ അവിടെ എന്ത് മാറ്റം സംഭവിച്ചു അതും പറഞ്ഞു. അപ്പം ആയ സംബന്ധിച്ചുള്ള എല്ലാം കഴിഞ്ഞു. സ്വകാരം, അതിൽ തന്നെ സമസ്തപദം, അതിൽ തന്നെ സർവനാമശബ്ദം, പിന്നെ ആകാരം. ഇനി അടുത്ത് വരുന്ന ഏതാണ്? ഇക്കാരത്തിന്റെ ശബ്ദമാണ് അടുത്ത് വരുന്നത്. ഹരി, ഹരിശബ്ദം, വിഷ്ണു എന്നുള്ള അർത്ഥം. പക്ഷെ ഹരിക്ക് 10-12 അർത്ഥം പറയുന്നുള്ളൂ, കോശങ്ങളിലും മറ്റും. വിഷ്ണു എന്ന അർത്ഥം പോലെ തന്നെ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത അർത്ഥമുണ്ട്. കുരങ്ങനെന്നും ഉണ്ട് അർത്ഥം, തവളയെന്നർത്ഥമുണ്ട്, അത് സഹിക്കാം. പക്ഷെ പന്നി എന്നർത്ഥമുണ്ട്. ഇങ്ങനെ വിചിത്രമായ പല അർത്ഥങ്ങളുമുള്ള ഒരു ശബ്ദമാണ് ഹരിശബ്ദം. ഹരിശബ്ദം ഇകാരാന്ത ശബ്ദം. അന്ത്യത്തിൽ ഇകാരം വരുന്നതുകൊണ്ട് ഇതിനെ ഇകാരാന്തം എന്ന് പറയുന്നു. ഹരിശബ്ദം എന്ന് പറയുന്നത് അതിനെ നമ്മൾക്കൊരു രൂഢശബ്ദമായിട്ടെടുക്കാം. വിഷ്ണു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ രൂഢശബ്ദമാണ്. പ്രാദിവസം എങ്ങനെ വരും? അർത്ഥവത് അതാവത് അപ്രത്യേന പ്രാതിപസ്ഞായാം ഞാ പ്രാതിപതിക പ്രത്യേക പരസ്ഥ ഇതി അഭ്യാം സൂത്രാഭ്യാം പ്രത്യയാനാം പരത്വേന ജാതേ സുപഹ ഇത്യനേന സു ഇത്യസ്യ ഏകവചനത്വേ സിദ്ധേ ദ്വിയഗേർ ദ്വിവചനേകവേന ഇതി ഏകവചനവിക്ഷായാം ഹരിസു ഇതി ജാതേ ഉകാരസ്യ ഹിസ്സഞ്ജ്ഞായാം ലോപേ ച ഹരിസ് ഇത്യത്ര ഋത്വേ വിസർഗേ ച ഹരിഹി. ഇതാണ് ഹരിഹി ഓം എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഹരിഹി ഓം സാധാരണ നമ്മൾ എളുപ്പം പറയാറുണ്ട്, ഹരി ഓം. അങ്ങനെ പറയുന്നത് അത്ര ശരിയല്ല. ഹരി ഓം എന്നാ ആൾക്കാർ പറഞ്ഞു വരുന്നുണ്ട്, ശരിയുമാണ്. ഹരി ഇപ്പൊ മനസ്സിലായല്ലോ. ഹരി ഹരി ഹി എന്നുള്ള രൂപം വന്ന എങ്ങനെയെന്ന് മനസ്സിലായി. ഇനി ഹരി പരത്തിൽ ഓം എന്നിരിക്കുമ്പോ എങ്ങനെ സന്ധി വരും? ഹരിർ ഓം എന്നേ വരത്തുള്ളൂ. എന്തുകൊണ്ട്? ഹരി സ് ഓം എന്നിരിക്കുമ്പോ ഇവിടെ എന്ത് വരും? സസജുഷു വരുമ്പോ ഹരിര് ഓം. ഇനി ഏത് വരും? വിസർഗം എന്തുകൊണ്ട് വരുന്നില്ല? ഹരില്ല. ഹരുണ്ടെങ്കിലേ വിസർഗം വരുമെന്ന് നിയമമുണ്ടോ? അവസാനവുമല്ല, അത് വരത്തില്ല. പിന്നെ എന്ത് സംഭവിക്കണം? ഈ രേഫത്തിന് ലോപം വരണേ സൂത്രപ്രകാരം. അലന്തിം പ്രകാരം ലോപം വരുമോ? എങ്ങനെയാ ലോപം വരുന്നത്? രേഫത്തിന് ലോപം എങ്ങനെ വരും? രോഹിയുടെ കൂടെ ഒന്നുമില്ലല്ലോ, അല്ലാതെ എങ്ങനെ ലോപിക്കും? എത്രയോ സ്ഥലത്ത് രേഫം ലോപിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നു. ലോപിക്കണമെന്നുള്ള അതിനെ ഏകാരാദേശം വരണം. ഏ സൂത്രപ്രകാരം വരും ഏകാരാദേശം? ഭോഭഗോകോ പൂർവസയോ അശി പ്രകാരം ഏകാരം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ലോപിക്കും? ലോകശാലിസ് പ്രകാരം ഇവിടെ ലോപിക്കുമോ? പിന്നെ എങ്ങനെ ലോപിക്കും? ഏകാരം ലോപിക്കുന്ന വേറെ സൂത്രമുണ്ട്, പലിസർവേഷം. അതിവിടെ സംഭവിക്കുമോ? പിന്നെ ഇവിടെ ഏകാര ആദേശം വരുമോ? ഹരിര് ഓന്നിരിക്കുന്നിടത്ത് രേഖത്തിനേക്കാൾ ആരാദേശം വരുമോ? എന്തുകൊണ്ട്? പൂർവത്തിൽ അകാരമില്ല. പൂർവസ്യ ആ പൂർവസ്യ അകാരം പൂർവത്തിലിരുന്നാലേ എന്ത് വരത്തുള്ളൂ? യകാരാദേശം വരും. യകാരം വന്നാലേ ലോപം വരത്തുള്ളൂ. അതാണ് രേപലോപം എന്ന് പറയുന്നത്. രേപത്തിന് യകാരം വന്ന് അത് ലോപിക്കണം. അതിന് പദാന്തത്തിലാണെങ്കിൽ ലോപശാലിസ്യ പ്രകാരം ലോപിക്കാം. ഇനി അല്ലെങ്കിൽ ലോപിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹരി സർവേഷാം പല്ല് പരമിരുന്ന് കഴിഞ്ഞാൽ ലോപിക്കാം. ലോപശാലിസ്യ പ്രകാരം ലോപിക്കണമെങ്കിൽ പരത്തിൽ എന്ത് വേണം? അച്ചു വേണം. പക്ഷെ ഇവിടെ യകാരം വരാത്തതുകൊണ്ട് തന്നെ അത് ലോപിക്കത്തുമില്ല. യകാരം വരണമെങ്കിൽ എന്ത് വേണം? അതിനു മുമ്പ് പൂർവത്തിൽ ആ വേണം. ഭോ ഭഗോ അഗോ പൂർവസ്യയോ അശി അതാണ്. അല്ലെങ്കിൽ ഭോസ് ഭഗോസ് അഗോസ് ശാന്ത നിപാതങ്ങളായിരിക്കും. അതിന്റെ സകാരത്തിന് സത്സജുഷ ഒരു പ്രകാരം ഋത്വം വന്നു കഴിഞ്ഞാൽ യകാരം വരാം. അല്ലെങ്കിൽ ഋത്വം വരുന്നതിന്റെ പൂർവത്തിൽ ഒരകാരം ആ വേണം, ആയിലേതെങ്കിലും വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യകാരം വരാം. യകാരം വന്നു കഴിഞ്ഞാൽ പദാന്തത്തിന് യകാരത്തിന് ലോകം വരാം. അച്ചു പരവിരുന്നാൽ ഹരി സർവേഷം പ്രകാരം നിത്യമായി ലോകം വരാം. മറ്റേ വികല്പമായിട്ട് വരാം. ഇവിടെ യകാരമേ വരുന്നില്ല, പിന്നെ രേഖലോകത്തിന്റെ പ്രസക്തിയില്ല. പിന്നെ വരാമെന്നുള്ള എന്താണ്? ഉത്വമാണ് വരാമെന്നുള്ളത്. സൂത്രപ്രകാരം അതോരോ അപ്പുളിതാപ്പുളിത. പക്ഷെ ആ പ്രകാരം ഉത്വം വരണമെങ്കിൽ എന്ത് വേണം? പൂർവ്വത്തില് രണ്ടും ഏതകാരം പ്രസവം. അതിവിടെ ഇല്ല, ഉത്വം വരത്തില്ല. പിന്നെ ഉത്വം വരുന്ന ഏ സൂത്രമാണ്? ഹസിച്ച. അവിടെയും പൂർവ്വത്തില് പ്രസവകാരം വരത്തിൽ ഹസ് വരണം. ഇവിടെ ഹസ്സുണ്ടോ? ഉത്വം വരില്ല. ഉത്വം വന്നാൽ എന്തുവരും? ഗുണം വരും. രാമോ ഗച്ഛതി എന്നെല്ലാം പറയുന്ന പോലെ ഗുണം വരും, പോന്നു വരും. അപ്പൊ അത് സംഭവിക്കത്തില്ല. അതായത് രേഖത്തിന് ലോകം വരണമെങ്കിൽ അതിന് യകാരം വരണം. യകാരം വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭോഗോഗ പൂർവസയോ അശി പ്രകാരം യകാരം വരണമെങ്കിൽ പൂർവ്വത്തിൽ അവർണം വേണം. അതില്ല, അതുകൊണ്ടത് പരത്തിൽ അശു വേണം. ഇവിടെ പരത്തിൽ അശുണ്ട്, പൂർവ്വത്തിൽ അതില്ല. അതുകൊണ്ടിവിടെ യകാരം വന്ന് അത് ലോപിക്കുന്നില്ല. യകാരം വരുന്നില്ല, പിന്നെ ലോപിക്കുന്നോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഉത്വം വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പൂർവ്വത്തിൽ ഉത്സവകാരം, പരത്തിൽ ഉത്സവകാരം, അല്ലെങ്കിൽ പൂർവ്വത്തിൽ ഉത്സവകാരം, പരത്തിൽ അശ്. അതുമില്ല, അതുകൊണ്ട് അതും വരുന്നില്ല. അപ്പൊ പിന്നെ ഹാരീര് ഓം എന്നിരിക്കും. പിന്നെ ഏ സൂത്രം വരും? നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊന്നും വരാനില്ല. രോരി വരുമോ? വരുമോ? രോരി രേഖത്തിന്റെ പരത്തിൽ രേഖ വരുന്നാലേ അത് വരത്തുള്ളൂ. ഇവിടെ ഋത്വം വന്നാണ്. പുനാരമതേ പുനരി രമതേ എന്നിരുന്നപ്പം വന്നു. അത് നമ്മൾ പറഞ്ഞ അവിടെ സ്വാഭാവികമായ രേഖത്തിനാണ് അത് വരുന്നത്. ഇവിടെ ഇപ്പൊ ഋത്വം വന്നാണ് രേഖം വന്നത്. അപ്പൊ ഹരീര് ഹരീര് ഓം ഹരീര് ഓമെന്നേ വരത്തുള്ളൂ. അങ്ങനല്ലേ വരത്തുള്ളൂ. അപ്പൊ ഹരി ഓം എന്ന് എങ്ങനെ പറയും? ഇനി ഹരിഹി ഓം എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ? വിവക്ഷ ഇല്ലെങ്കിൽ, വിവക്ഷയില്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ ഹരിഹി ഓം എന്ന് ചേർത്ത് പറയാൻ പറ്റില്ല. ഹരിഹി ഓം അങ്ങനെ പറയാൻ പറ്റില്ല. പറ്റുമോ? ഹരിഹി നിർത്തണം, പിന്നെ ഓം എന്ന് പറയണം. ചേർത്ത് പറയണമെങ്കിൽ എങ്ങനെ വരത്തുള്ളൂ? ഹരിരോ എന്നേ വരത്തുള്ളൂ. നിയമം അനുസരിച്ച് എങ്ങനെ പറയാൻ പാടുള്ളൂ? ഹരിരോം എന്നേ പറയാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ കാരണം പാടുന്നത് എങ്ങനെയാണ്? ഹരിഹി ഓം. നമ്മളെല്ലാം കൂട്ടത്തിൽ പാട്ടുകാരാണ്, അതുകൊണ്ട് നമ്മളും കേട്ട് പാടും. അപ്പൊ ഹരിഹി ഓം എന്ന് പറയുന്നത് പാണിനിയുടെ നിയമം അനുസരിച്ച് നോക്കിയാൽ ശരിയല്ല. പിന്നെ അത് വേദത്തിലാണ് വരുന്നത്. വേദത്തിൽ അങ്ങനെ ഉച്ചരിക്കാറുണ്ടല്ലോ, അത് ശരിയാണോ? വൈദികമായ സൂത്രങ്ങളുമില്ല അങ്ങനെ വിസർഗം വിരിക്കുന്ന ഒരു സൂത്രവും വൈദികമായിട്ട് പാണിനിയുടെ നിയമപ്രകാരമില്ല. പിന്നെ വേദത്തിൽ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? അപ്പം വലിയ ആൾക്കാരൊക്കെ പറയുന്ന തെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർഷം എന്ന് പറയാം. അല്ല, വേറെ വഴിയൊന്നുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ വേദത്തിൽ ഉപയോഗിച്ചോട്ടെ ആർഷപ്രയോഗം. ഹരി ഓം. പക്ഷെ നമ്മൾ സാധാരണ പറയുമ്പോൾ നമ്മൾ ഇവിടെ നമശിവായ എന്നൊക്കെ പറയുന്ന പോലെ സാധാരണ പറയുന്നതാണല്ലോ, ഹരി ഓം, ഹരിഹി ഓം, അങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെ കരുതണം. പിന്നെ എന്താണ്, നമുക്കങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല. ഒരുപാട് പേര് തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് തന്നെയാണ് എന്തോന്ന് ശരി, അത് അവസാനം സ്വീകരിക്കേണ്ടി വരും. എല്ലാവരും പറഞ്ഞതുകൊണ്ട് നമ്മളും പറഞ്ഞപ്പോൾ അത് ശരിയായി. നിയമമൊന്നുമില്ല. വ്യാകരണത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഹരിഹി ഓം അങ്ങനെ പറയാൻ പറയാം, ഹരിഹി ഓം നിർത്തി പറയും, അങ്ങനെ പറയാം. ശ്വാസം വിടാതെ പറയരുത്, അപ്പൊ സംഹിത വരും. അല്ലെങ്കിൽ ശ്വാസം വിടണം, ഹരിഹി ഓം യതി, നിർത്തൽ അവിടെ വരണം. എങ്ങനെ എങ്ങനെ ഏത്? ഇല്ല, കുട്ടി പറഞ്ഞതുപോലെയും പറയാം, ചണ്ടഹീനും പറയാം. ഹരിയോം, ഹരിയോം എന്ന് പറയുന്നത് ഹരിയോം എന്നുള്ളത് ഒരു സ്ഥലത്ത് പുസ്തകത്തിൽ പോലും കണ്ടിട്ടില്ലോ, അച്ചടിച്ച് പോലും കണ്ടിട്ടില്ലല്ലോ. അച്ചടിച്ച് കണ്ടിട്ടില്ല. ഹരിയോം, അങ്ങനെ പറയാൻ പറ്റില്ല. ഹരിഹി ഓം നിർത്തിയാൽ മതി. ഒരു നിർത്തൽ അവിടെ വേണം. എന്നുവെച്ചാൽ സംഹിത, സംഹിതായ അധികാരത്തിലാണ് സന്ധി കാര്യങ്ങൾ. അതുകൊണ്ട് സംഹിത ഇല്ല, സന്ധിയില്ല എന്ന് നമുക്ക് സമാധാനം പറയാം. കൃത്യമായി ഉച്ചാരണ നിയമത്തെ പാലിക്കുകയാണെങ്കിൽ, അല്ല അത്തരം നിയമങ്ങളൊന്നും നമുക്ക് ബാധകമല്ല എന്നാണെങ്കിൽ പ്രശ്നമില്ല. അല്ല, നമ്മളിപ്പോ പഠിക്കുന്നത് പണിനിയുടെ വ്യാകരണമല്ലേ. മലയാളത്തില് കേരള പാണിനീയത്തിന്റെ വ്യാകരണമല്ലേ ഉള്ളത്. അത് പിന്നെ മലയാളത്തിലത് ഈ നിയമമൊന്നും അവിടെ പറയാൻ പറ്റില്ല. കാരണം മലയാളത്തില് പല കാലങ്ങളിലായി ലീലാതിലകം തുടങ്ങിയിട്ടൊക്കെ പലതരത്തില് നിയമങ്ങൾ ഉണ്ടാക്കിയെടുത്തേ കൃത്യമായൊരു നിയമം, ഇതുപോലെ വ്യവസ്ഥാപിതമായൊരു നിയമം പറയാൻ പറ്റില്ല. അതുകൊണ്ടത് നമുക്ക് തെറ്റ് ശരി എന്നൊക്കെ പറയാം. മലയാളത്തിലിപ്പോൾ ഇവിടെ ദീർഘത്തെ ഹ്രസ്വമായിട്ട് ഉപയോഗിക്കുന്നു, ഗണപത ഏ, അവിടെ ഗണപത ഏ എന്ന് പറയും ചിലയിടത്ത്. തെറ്റെന്ന് പറയാൻ പറ്റില്ല. മലയാളത്തിൽ സീത, സംസ്കൃത ദീർഘം തന്നെ വേണം. മലയാളത്തിൽ സീത എന്ന് മതി അവിടെ. പിന്നെ അതിനെ നിയമമാക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സംസ്കൃതമാണെന്ന് കരുതി എഴുതുകയാണെങ്കിൽ ഹരിഹി ശ്രീ എന്നെ വേണം. ഹരിഹി എന്നുള്ളിടത്ത് വിസർഗം വരാം. എന്തുകൊണ്ട്? പരത്തിലിരിക്കുന്ന സകാരമാണ്. അപ്പൊ അവിടെ സൂത്രം വരും, വാശരി വിസർഗ വിസർഗോ വാ. ഹരിഹി ശ്രീ, പിന്നെ ശ്രീ മാറ്റി നിർത്താം, ശ്രീ ഗണപതി എന്നുള്ളത് ചേർക്കുകയും ചെയ്യാം. രണ്ടു തരത്തിലും പറയാം. ശ്രീയാ സഹിത ഗണപതി, ശ്രീ ഗണപതി സമാസം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വിസർഗം കാണത്തില്ല. ശ്രീ ശബ്ദം നമ്മളിവിടെ പഠിക്കുക, അപ്പോൾ അത് മനസ്സിലാവും. ശ്രീലിംഗത്തിൽ പഠിക്കുക, ശ്രീ ശബ്ദത്തിന്റെ രൂപം. ശ്രീഹി ശ്രീയോ ശ്രീയ. ഹരിഹി ശ്രീഹി ഗണപതയെ, അങ്ങനെ പറഞ്ഞാലും തെറ്റെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ശ്രീ ഗണപതയെ എന്ന് പറഞ്ഞാലും തെറ്റല്ല. ശ്രീഹി ഹരി വിഷ്ണു, ശ്രീഹി ലക്ഷ്മി, അങ്ങനെ. പിന്നെ അതിനും ഉണ്ട് ഗണപതയെ നമഃ, ചതുർത്ഥിയിലാണ് നമ വന്നത്. അപ്പോൾ ഹരിശ്രീ ഗണപതയെ, അപ്പോൾ ഇതെല്ലാം മൂന്നുപേർക്ക് കൂടെ അല്ലേ നമസ്കാരം? അതെ, ഗണപതിക്ക് മാത്രമാണ്. അതിലേക്കിപ്പം നമ്മൾ പോകണ്ട, നമുക്കിവിടെ ഹരിയിൽ തന്നെ നിൽക്കാം. ഹരി എന്ന് പറയുന്നതിന് പ്രസിദ്ധമായ 12 അർത്ഥമുണ്ട്. പറഞ്ഞില്ലേ, തവള എന്ന്, പന്നി എന്ന്, സിംഹമെന്ന്, കുരങ്ങനെന്ന്, സൂര്യനെന്ന്, പല അർത്ഥങ്ങളും. വിഷ്ണു എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് രണ്ടും അർത്ഥമാണ്, 12 അർത്ഥം. എന്നുവെച്ചാൽ അതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? അതൊരു രൂഢ ശബ്ദമാണ് ഹരി എന്ന് പറയുന്ന വിഷ്ണു എന്ന ദേവതയിൽ പ്രയോഗിക്കുന്ന രൂഢമായ ശബ്ദം. പിന്നെ അല്ല, എന്നൊരു വ്യുത്പന്ന ശബ്ദമാക്കണമെങ്കിൽ ഹരിഞ്ഞ് ഹരണേ, ഹരിക്കുന്നവൻ, പാപങ്ങളെ ഹരിക്കുന്നവൻ, ഭക്തന്മാരുടെ പാപങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നവൻ, ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കുന്നവൻ, ഇങ്ങനെയൊക്കെ അത് ഓരോരുത്തരുടെ ബുദ്ധി സാമർത്ഥ്യം. പക്ഷേ നാനാ ശബ്ദങ്ങൾ അർത്ഥങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഹരി ഹരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പന്നി. ആരെ ഹരിക്കുന്നത്? അവിടെ ഇത് ചേരുമോ? പന്നി ഹരിക്കുന്നു എന്നിട്ട് അഴുക്കിനെയൊക്കെ ഹരിക്കുന്നു എന്ന് പറയാം. തവളയോ? ഈ രൂഢ എല്ലാത്തിനും വ്യുത്പത്തി അന്വേഷിച്ചു പോയാൽ ഇങ്ങനെ കുഴപ്പം വരും. അതുകൊണ്ട് ഇതൊരു രൂഢ ശബ്ദമെന്നുള്ളത്. പിന്നെ പണ്ഡിതന്മാരെല്ലാത്തിനും വ്യുത്പത്തികളൊക്കെ കണ്ടുപിടിച്ച് പറയും. ഹരി ഔ അർത്ഥം അഥാതിരപ്രത്യപ്രാതിപതികം ഇത്തിനേന പ്രാതിസജ്ഞായം സ്വാദ്യുത്പത്തൗ ഔത്യസ്യ സുഭായത്തിനേന ദിവദന സജ്ഞായം ദ്യോഗയോർ ദിവദനെ ഇതി ദിവജനേ ജാതേ ഹരി ഹരി ഔ ഇത്യത്ര സ്വരൂപാണാം ഏകശേഷ ഏകവിഭക്തൗ ഇത്തിനേന ഏകശേഷേ ജാതേ ഹരി ഔ ഹരിശബ്ദസ്യ യസ്മാത് പ്രത്യയവിധി തദാദി പ്രത്യയ അംഗമിത്തിനേന അംഗസഞ്ജ്ഞായാം ഹരിയോ ഇത്യത്ര അത്ര കേന സൂത്രേണ ഭവിതവ്യം. പോരാ, തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ഹരി ഔ എന്നുള്ളത്തെ സൂത്രം വരണം. അതാണ് ഏറ്റവും ശരിയായ, കാരണം ഈ ഡബരത്തിൽ അവരുന്ന എന്ത് വരും? യുഗോയണച്ചാണ് വരേണ്ടത്. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ട് ഏത് വരും? പ്രഥമയോഹോ അഗസ്വർണയെന്നൂടെ. അഗസ്വർണ ദീർഘ വരാൻ പറ്റില്ല. എന്തുകൊണ്ട്? പരത്തിൽ എന്തിന്റെ സ്വർണം? ഇവിടെ ആയില്ലല്ലോ, ഈ ഇല്ല പരത്തിൽ. അതുകൊണ്ട് അഗസ്വർണ്ണ ദീർഘ വരത്തില്ല, ഇഗോ ഇണച്ചി വരാം. പക്ഷേ പ്രഥമേ പൂർവസുവർണ്ണ വരും. പ്രഥമേ പൂർവസുവർണ്ണ വന്നു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കേണ്ടതാണ്. അത് അവിടെ നിഷേധിക്കുമോ? എന്തുകൊണ്ട്? ആത്ത് വേണോ? അത് നിഷേധിക്കുന്നതിന് ആത്ത് വേണമെന്ന് പറഞ്ഞു. ഇച്ചിരുന്നാ നിഷേധിക്കാനാണല്ലോ ആ സൂത്രം. എന്ന് പ്രത്യേകം അവിടെ പറഞ്ഞോ? എന്താ പറഞ്ഞിരിക്കുന്നത്? അകാരത്തിന്റെ പരത്തിൽ അകാരത്തിന്റെ പരത്തിൽ എന്നവിടെ പറഞ്ഞോ? എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? അവർണ അകാരം എന്ന് പറയുന്നതും അവർണമെന്ന് പറയുന്നതിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അകാരം എന്ന് പറഞ്ഞാൽ ഹ്രസ്വം, അവർണമെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എടുക്കാം. അപ്പൊ ഇവിടെ അവർണമില്ല. ദീർഘാജസിച്ചയോ ജസ്സിന് മാത്രമേ നിഷേധിക്കൂ. ദീർഘമല്ല പൂർവ്വത്തിൽ, ഹ്രസ്വമാണ്. അതൊന്നും പ്രവർത്തിക്കത്തില്ല. നാദിജ് പ്രവർത്തിക്കത്തില്ല, ദീർഘാജസിച്ച പ്രവർത്തിക്കത്തില്ല. പിന്നെ എന്തോരും ഹരി അവന്നിരിക്കുമ്പോ ഇകയുണച്ചു വന്നു കഴിഞ്ഞാൽ, പക്ഷെ അതിനെ ബാധിക്കുന്ന ഏത്? പ്രഥമയോ പൂർവ്വ സുവർണ ദീർഘം. അപ്പോ ഈയുടെ പരത്തിൽ ഔയിരിക്കുമ്പോ പൂർവമായ ഈയുടെ സവർണമായ ദീർഘം വരണം. അപ്പൊ ഈയുടെ സവർണമായ ദീർഘത്തെ കണ്ടുപിടിക്കണം. ഈയുടെ സവർണങ്ങൾ ഏതൊക്കെയാണ്? അതെങ്ങനെ ഏത് സൂത്രമാണ് പറയുന്നത്? സവർണം ഏതാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിന് 18 സവർണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഇതിന്റെ സവർണത്തെ കണ്ടുപിടിക്കുന്ന സൂത്രം ഏതാണ്? സ്ഥാനാന്തരതമ പറയും. ഈയുടെ സ്ഥാനസാമ്യമുള്ള ദീർഘമായ ഈ ആണ്, ദീർഘമായത് ഈ സ്ഥാനാന്തരം പറയുകയാണ്. ഇതിന്റെ 18 ഭേദങ്ങളിൽ എന്താണ് ഈ സ്ഥാനമുള്ള ദീർഘം ഏതാണ്? ഈ അവിടെ അനുസ്വാരമില്ലല്ലോ. അപ്പൊ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് തന്നെ, ഇവിടെ അനുനാസികമില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ഏതാണ്? ഈ അല്ലേ? ആ, അപ്പൊ അത് തന്നെ. അതിന്റെ ദീർഘമായ ഈ വരുന്നു. അതെങ്ങനെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഏകാദേശമായി വരുമ്പോ ഹരി എന്ന് പറയുന്നതിന്റെ അവസാനത്തെ ഈയുടെ സ്ഥാനത്തും ഔ എന്ന് പറയുന്നതിന്റെ സ്ഥാനത്തും കൂടി ഒരു ഈ വരും. ദീർഘം ചുരുക്കത്തിൽ ഈ എന്ന് പറയുന്നതിന് ഈകാരം വരുന്നു. ഇപ്പൊ ഹരിഹി ഹരി. ഭുവനത്തിന്റെ രൂപം എങ്ങനെയാണ്? ഹരയഹ. ഇപ്പൊ ഹരി ജസ് എന്നിരിക്കുന്നു. ജകാരത്തിന് ഇസ്സഞ്ഞ വിധിക്കുന്ന സൂത്രം ചുട്ടു ഇസ്സഞ്ഞ ഒന്ന് ലോപിച്ചു. സകാരത്തിന് ഇസ്സഞ്ഞ നിഷേധിക്കുന്നത് ഹരി അസന്നിരിക്കുന്നു. ഹരി അസന്നിരിക്കുമ്പോ നമ്മൾ പഠിച്ചതനുസരിച്ച് ഏത് വരണം? ഇതിയോണിച്ച് വരണം. പക്ഷെ അതിനെ ബാധിക്കുന്ന ഏത്? പ്രഥമയോഹോ പൂർവ്വസവർണ പ്രകാരം ദീർഘം, പൂർവ്വസവർണ ദീർഘം വരേണ്ടതാണ്. പക്ഷെ അതിനെ നിഷേധിക്കുന്ന സൂത്രമാണ് നാദിജി. ഇവിടെ പ്രവർത്തിക്കുമോ? പിന്നെ ഏതാ ഉള്ളത്? അത് പ്രവർത്തിക്കുമോ? ഇല്ല. പിന്നെ ഇവിടെ അതിന്റെ അപവാദമായി വരുന്ന സൂത്രമാണ് അടുത്തു വരുന്നത്. ജസിച്ച ഹർസ്വ അന്തസ്യ അംഗസ്യ ഗുണ. ഹരി ജസ് എന്നിരിക്കുമ്പോ ഹർസ്വാന്തമായ അംഗമാണ് ഏത്? ഹരി. ഇത് അംഗാധികാരത്തിലാണ്, അംഗത്തിന്റെ വിശേഷണമാണ്. ഹ്രസ്വം പൂർവ്വത്തിൽ നിന്ന് വരുന്നു. അപ്പൊ ഹ്രസ്വാന്തമായ അംഗം എന്ന് കിട്ടും. ഹ്രസ്വം അന്ത്യത്തിലുള്ള അംഗമാണ് ഹരി. അപ്പൊ ഹരിയിലെ ഏകാരത്തിന് ഹ്രസ്വസഞ്ജ വിധിച്ച സൂത്രം ഏതാണ്? ചോദ്യം കേട്ടിട്ട് മറുപടി പറയണം. ഉകാരോ ഹ്രസ്വ ദീർഘ പ്ലുത്ത. എന്ത് ചെയ്തു? ഏകം മാത്രമുള്ള ഇകാരത്തിന് എന്ത് സഞ്ജവിധിച്ചു? ഹ്രസ്വം. അപ്പൊ അത് ഹ്രസ്വമാണ്. ഹരിയിലെ ഇകാരം ഹ്രസ്വമാണ്. അതിന്റെ പരത്തിൽ അതിന് പറയുന്നു ഹ്രസ്വം അന്ത്യത്തിലുള്ള അംഗമാണ്. അംഗസഞ്ജവിധിച്ച സൂത്രം യസ്മാത് പ്രത്യവിധിയും പ്രതാധിപത്യം. അതിനിവിടെ പറയുന്നു ഗുണം വരും. ഇവിടുത്തെ ഹ്രസ്വം എന്ന് പറയുന്നത് ഏത് വർണ്ണമാണ്? ഈ. അപ്പൊ അതിന് ഗുണം വന്നു കഴിഞ്ഞാൽ ഗുണത്തെ വിധിച്ചു. ഗുണത്തെ വിധിക്കുന്ന നേരത്തെ ഒരു സൂത്രം പഠിച്ചു, ഏതാണ്? ആദ്ഗുണ. ഇത് രണ്ടാമത്തെ സൂത്രം. ജസിച്ചയും ഗുണത്തെ വിധിക്കുകയാണ്, ആദ്ഗുണയും ഗുണത്തെ വിധിക്കുകയാണ്. ഈ രണ്ട് സ്ഥലത്തും ഗുണത്തെ വിധിക്കുമ്പോ ഏ സൂത്രം ഉടനെ അവിടെ വരും? അതേം ഗുണ. അതെന്ത് ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഏതൊക്കെയാണ്? ഹ്രസ്വ അകാരം ഏ ഓ. അപ്പൊ ഇവിടെ ഈക്കാണ് ഗുണത്തെ വിധിച്ചിരിക്കുന്നത്. ഇവിടെ പ്രാപ്തമാവുന്നത് ആ ഏ ഓ. ഇതിൽ നിന്ന് ഏത് വരും എന്ന് തീരുമാനിക്കുന്ന സൂത്രം സ്ഥാനേന്ദ്രം. നമ്മ പ്രകാരം ഏത് വരും? ഈക്ക് ഏ വരത്തുള്ളൂ. നമ്മൾ മുമ്പ് പഠിച്ചാണ്. പിന്നെ ഇവിടത്തെ പ്രത്യേകതയും നേരത്തെ ആഗുണ എന്നിടത്തും ഗുണത്തെ വിധിച്ചു, ഇവിടെയും ഗുണം വിധിച്ചു. രണ്ട് വിധിയിലും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണ്? ഇവിടെ അംഗത്തിന് വിധിച്ചു, ശരി തന്നെയാണ്. പ്രധാനമായ വ്യത്യാസം അവിടെയും വിധിച്ച ഗുണം തന്നെ, ഇവിടെയും വിധിച്ച ഗുണം തന്നെ. പക്ഷേ അങ്ങനെ നിങ്ങൾ കേട്ടില്ല. ഹ്രസ്വമായ അംഗത്തിന് തന്നെ വിധിച്ചത്. പക്ഷെ അവർ തന്റെ വൃത്തിയിൽ അവിടെ വിധിച്ചത് ഏകാദേശമാണ്. എന്നുവെച്ചാൽ പൂർവ പരങ്ങൾക്ക് അവിടെ എങ്ങനെയല്ലേ വിധിച്ചത്? ഗുണ ഏകാദേശ. ഇവിടെ ഏകാദേശമല്ല. പിന്നെ ഇവിടെ എന്തിനാ വന്നത്? ഹ്രസ്വമായ അംഗത്തിന് വിധിച്ചത്. ഹ്രസ്വമായ അംഗസ്യാന്ന് പറഞ്ഞുകൊണ്ടേ സൂത്രം ഉടൻ വരും അവിടെ. അലോ അന്ത്യസ്യ പ്രകാരം അന്ത്യത്തിന് വരും. അന്ത്യമായിരിക്കുന്ന ഏതാണ്? ഇകാരം. അതിന് വരും. അതിന് ഗുണമായി എന്തുവരും? ഏ. അപ്പൊ ഹരേ അസ്വന്ന് തന്നെ ഇരിക്കും. ഇവിടെ ഏകാദേശം അല്ലാതെ ശ്രദ്ധിക്കണം. ഹരേ അസ്വന്നിരിക്കുമ്പോ ഏകാരത്തിന് എന്തുവരും? ഏച്ചോ അയവായവ അയു വന്നു. ഹരയു അസ് സകാരത്തിന് വരുമ്പോ ഹരയഹ ഹരിഹി ഹരി ഹരയഹ കവിഹി കവി കവയഹ മതിഹി മതി മതയഹ ബുദ്ധിഹി ബുദ്ധി ബുദ്ധയ. സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും എല്ലാം വരും ഇത്. ഇങ്ങനെ സർവത്ര ഈ രൂപമാണ് വരുന്നത്. രവിഹി രവി രവയഹ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഹരി ജസന്നിരുന്നു, ജകാരത്തിന് നിസ്സഞ്ജ ഒന്ന് ലോപിച്ചു പോയി. ഹരി അസന്നിരുന്നു, ഹരിയിലെ ഇകാരത്തിന് ഗുണം വിധിച്ചു ജസിച്ച. ഹ്രസ്വാന്തമായ അംഗമാണ് ഇകാരം എന്ന് പറഞ്ഞിട്ടില്ല, ഹ്രസ്വം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഹ്രസ്വമായ ഇകാരമാണ്. അലോ അന്ത്യസ്യപ്രകാരം അന്ത്യത്തിന് വന്നു, ഇകാരത്തിന് വന്നു, ഏകാരമായി വന്നു. ഹരേ അസന്ന് വന്നു, അയ്യാദേശം വന്നു, ഹരയസ് ഹരേഹ വന്നു. അപ്പോ ഹരി ഈ സൂത്രം എന്താ പറയുന്നത്? ഹ്രസ്വാന്തമായ അംഗത്തിന് ഗുണം വരും എന്നാണ്. എപ്പോ? നിമിത്തം എന്താ പറയുന്നത്? ജസ്. ഇപ്പൊ രാമ ജസ് എന്നിരുന്നു, അവിടെ രൂപം എങ്ങനെയാ വന്നത്? രാമാഹ. അവിടെ ഈ സൂത്രം വന്നുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രാമ ജസ് എന്നിരിക്കുമ്പോ ഈ സൂത്രം പ്രവർത്തിക്കാമോ? ഹ്രസ്വാന്തമായ അംഗം അവിടെ ഉണ്ടോ? ഇല്ല. ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നു. ഇതിനിപ്പോ ഏത് പക്ഷത്ത് ഞാൻ നിൽക്കും? ഉണ്ട്. ഉറപ്പാണോ? ഏതാ ഹ്രസ്വം അവിടെ? രാമ. ജസ് പരത്തിലുണ്ടോ? അപ്പൊ ഈ സൂത്രം അവിടെ വരേണ്ടല്ലേ? എന്തുകൊണ്ട് അവിടെ അപ്പൊ പറഞ്ഞില്ല? കേട്ടില്ല. ഇതിനെ ആശ്രയിച്ച് അതാ ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ട് ഈ സൂത്രം അവിടെ കാണിച്ചില്ല? അതിനെ ചോദിക്കുന്നു. രാമ ജസ് എന്നിരിക്കുന്നിടത്ത് ഈ സൂത്രം വരാമോ? വന്നിട്ടുണ്ടോ? വരുമോ? വരുമെങ്കിൽ എന്തുകൊണ്ട് ഈ സൂത്രം അവിടെ പറഞ്ഞില്ല? അത് തന്നെയാണ്. വന്നാലും വിശേഷിച്ച കാര്യമൊന്നുമില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? ജസിച്ചാ വന്നെന്നിരിക്കട്ടെ. ആകാരത്തിന് ഗുണം വന്നാൽ എന്തുവരും? ആകാരം. എന്തെങ്കിലും വിശേഷിച്ച് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് അവിടെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. രാമ അസന്ധി തന്നെ ഇരിക്കും. വീണ്ടും രാമാഹ നിരുപസിദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പഠിക്കുമ്പോൾ ലക്ഷ്യം എങ്ങനെയോ അത് നോക്കാനനുസരിച്ചുള്ള സൂത്രങ്ങൾ ആണ് പ്രയോഗിക്കുന്നത്. അവിടെ ഇപ്പോൾ ജസുചാന്നൊരു സൂത്രം പറഞ്ഞിട്ട് വിശേഷിച്ച കാര്യമൊന്നുമില്ല, ആശയക്കുഴപ്പമുണ്ടാകുമെന്നേ ഉള്ളൂ. അതുകൊണ്ടത് പറഞ്ഞില്ല. ജസ്യ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ശരി, ആക്കെന്ത് വരും? ആ തന്നെ വരും. രൂപമാറ്റം എന്തെങ്കിലും വരുമോ? ഇല്ല. വീണ്ടും രാമാഹെന്ന് രൂപം ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? ദീർഘം തന്നെ വരണം. ദീർഘം വന്നേ പറ്റൂ. അതുകൊണ്ട് അവിടെ പറഞ്ഞില്ല. അപ്പോ ഹരേഹ എന്ന രൂപം ശ്രദ്ധിക്കുന്നു. ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.